கன்னிநில கைவளையும் தளபமுகில் கசவொளியும் மிடியமையில் மஷியழகும் சாத்தி கனிமலராய் அணிஞ்சுருமே விருந்துபரானாரே முன்னி அவளின் மனசில் அழகின் வதுவாய் கனவின் நடையில் தெளியும் விளக்காய் கன்னிநில கைவளையும் கலபமுகே கசவொளியும் மிழிமையில் மஷியழகும் சாத்தி ും താമരയിൽ തടമിടും നർത്തനമായി എൻ ജന്മം പങ്കിടുവാൻ ഒരു ദേവി ശില്പം തേടും ഞാൻ കന്നിനില കൈവളയും കളഭമുകിൽ കസവൊളിയും മിഴിമയിൽ മഷിയഴകും ചാത്തി കണിമലരായ് അണിഞ്ഞുരുങ്ങി വരാനാരേ മുന്നി അവളൻ മനസ്സിൽ അഴകിൻ വധുവായി കനവിൻ നടയിൽ തെളിയും വിളക്കായ് കന്നിനില കൈവളയും കളഭമുകിൽ കസവൊളിയും മിഴിമയിൽ മഷിയഴകും ചാർത്തി സ്നേഹം പൊൻവിരലിൻ തുമ്പുകളിൽ പൂവിതളായി പൂത്തുണരും പുഷ്യരാഗ വൈരമോതിരം ഒന്നുതൊടാൻ വെമ്പിടവേ മഞ്ഞുകളം പോലൊരുക എൻ സ്വപ്നം പൂവണിയാനൊരു മായാരൂപം തേടും ഞാൻ കൈവളയും കളഭമുഖി കസവൊളിയും മിഴിമയിൽ മഷിയഴകും ചാർത്തി കണിമലരായ് അണിഞ്ഞുരുങ്ങീ വിരുന്നുവരാനാരേ മുന്നി അവളൻ മനസ്സിൽ അഴകിൻ വധുവായി കനവിൻ നടയിൽ തെളിയും വിളക്കായ് കന്നിനില കൈവളയും കളഭമുകി കസവൊളിയും മിഴിമയിൽ മഷിയഴകും ചാർത്തി